സവർണ ദീർഘം, എണ്ണാദേശം, അയാദി ആദേശം, പൂർവരൂപം, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അത് സവർണ ദീർഘം എന്ന് പറയുമ്പോൾ പൂർവത്തിനും പരത്തിനും കൂടെ ഒരു ആദേശം വരുന്നത്. എണ്ണാദേശം എന്ന് പറയുമ്പോൾ പൂർവത്തിന് എണ്ണാദേശം വരുന്നത്. അയവായ ആദേശം എന്ന് പറയുമ്പോഴും അയാദി ആദേശം ഏച്ചോ അയവായ അതും പൂർവത്തിന് വരുന്നതാണ്. അതിൽ വ്യത്യസ്തമായിട്ട് വന്നത് ഏങ്ങിപ്പരടു. അത് ഒന്നല്ല, ഏങ്ങ പദാന്താദാതി പൂർവരൂപം വരുന്നു. പരരൂപവും വരും അടുത്ത്. അപ്പൊ പൂർവരൂപം വരുന്നു നമ്മൾ പഠിച്ചു. പൂർവരൂപം പൂർവത്തിനും പരത്തിനും കൂടെ വരുന്നു. അതാകുമ്പം അഗതസവർണ ദീർഘ പോലെ തന്നെ പൂർവത്തിനും പരത്തിനും വരികയാണ് ആദേശം. അത് രണ്ടെണ്ണം, അഗതസവർണ ദീർഘയും ഏങ്ങപ്രദാന്താദാദിയും. ഇത് രണ്ടും എന്താണ്, പൂർവപരങ്ങൾക്ക് രണ്ട് സ്ഥാനികൾക്ക് ഒരു ആദേശം വരുന്നതാണ്. പക്ഷെ ഒന്നിനെ നമ്മൾ സവർണ ദീർഘം എന്ന് പറയും, എന്നുവെച്ചാൽ ദീർഘം പുറത്തു നിന്ന് വരുന്നു. ഏങ്ങപ്രദാന്താദാദി എന്ന് പറയുന്നത് അങ്ങനെയല്ല, പൂർവത്തിൽ ഇരുന്നത് തന്നെ. അത് രണ്ടിനും കൂടെ വരുന്നു, അത് വരുന്നു എന്നോ അല്ലെങ്കിൽ അതുപോലെ ഒന്ന് വരുന്നു എന്നോ ഒക്കെ വ്യാഖ്യാനിക്കും. അതിനിപ്പോൾ വലിയ പ്രാധാന്യമില്ല, തൽക്കാലം അത് വരുന്നു നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് നമ്മൾ വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഓരോ സന്ധികളും നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഇത് വ്യക്തമായി ധരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇ പ്ലസ് ആന്നിരുന്നു, ഇഗോ എണച്ചി വന്നു, ഈ കി ആർ. അപ്പൊ അവിടെ ഈ പ്ലസ് ആന്നിരിക്കുമ്പോൾ എന്തുകൊണ്ട് അതത് സവർണ ദീർഘ വരുന്നില്ല, നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പം മനസ്സിലാവും അതിൻ്റെ നിയമങ്ങൾ, നിമിത്തങ്ങൾ വേറെയാണ്. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ഇത് എളുപ്പം മനസ്സിലാവും. ആ പ്ലസ് അഗത സവർണ ദീർഘമാണ്, എന്തുകൊണ്ട് അവിടെ ഇത് വേണിച്ച് വന്നില്ല, അങ്ങനെ ചിന്തിക്കുന്ന നല്ലതാണ്. എ പ്ലസ് ഇ ഏച്ചോ അയവായോ വന്നു, ഇവിടെ എന്തുകൊണ്ട് ഇത് വേണിച്ച് വന്നില്ല എന്ന് കുറച്ച് നോക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം, ഇത് വേണിച്ചക്ക് എന്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പം എവിടെ ഏത് കൃത്യമായി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സപ്ഞാസൂത്രമാണ്. അദ്ദേഹം ഗുണ, നേരത്തെ പതിനാറാമത്തെ പേജിൽ ഈ പുസ്തകത്തിൽ യഥാസംഗ്യം ഉദ്ദേശിച്ച സമാന നമ്മൾ പഠിച്ചു. തപരത്തുത്താലസിയുടെ മേളിൽ അദ്ദേഹം ഗുണ, ഇത് സപ്ഞാസൂത്രമാണ്. ഗുണം എന്ന് പറയുന്ന ഒരു സപ്നയെ വിധിക്കുന്നു. ഇവിടെ വിളി വിധിക്കുന്ന സപ്ന ഗുണം, പക്ഷെ നമ്മൾ സാറിന് പറയുന്ന ഗുണമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. അതേ ഒറ്റപ്പദമാണ് അത് ച ഏങ് ച അതേ ദ്വന്ദ്വ സമാസം വരും. ഗുണ പ്രഥമാന്തമാണ് രണ്ടും. പൊതുവെ സംജ്ഞാസൂത്രങ്ങൾ സംജ്ഞയും സംജ്ഞാസൂത്രത്തിൽ വരുമ്പോൾ രണ്ടും പ്രഥമാന്തത്തിലായിരിക്കും. ഇവിടെ സംജ്ഞ എന്ന് പറയുന്ന ഗുണം, സംജ്ഞി എന്ന് പറയുന്നത് അതേങ്. എന്തുകൊണ്ട്? അതിനാണ് സംജ്ഞ വരുന്നത്, പേര് കിട്ടുന്നത്. പേരാർക്ക് കിട്ടുന്നോ അത് സംജ്ഞി. അതേ എന്ന് പറയുന്നത് സംജ്ഞി. ഗുണ എന്ന് പറയുന്നത് സംജ്ഞ. അതേങ്ങെന്ന് പറയുന്നത് നമ്മൾ വിഗ്രഹിക്കുന്നു. അത്ത് ച ഏങ്ങ് ച, അതാണ് താഴെപ്പുറത്തിൽ എഴുതിയിരിക്കുന്നത്. അത്ത് ഏങ്ങ് ച ഗുണസംജ്ഞ. വൃത്തിയിൽ എഴുതിയിരിക്കുന്നത് അത്ത് ഏങ്ങെന്നാണ്. സൂത്രത്തിൽ അബ്ദെന്നാണ്, വ്യത്യാസമുണ്ട്. അത് സൂത്രത്തിൽ അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തകാരത്തിന് ദകാരാദേശം വന്നു. ജലാം ജസു അന്ത ഇനി നമ്മൾ പഠിക്കും. അപ്പൊ തകാരത്തിന് ധകാരം വന്നാണ് അബ്ദെന്നായത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കോളണം എന്താണത്, അത്താണ്. ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അതിന് സന്ധി വന്നിട്ട് തകാരം ധകാരമായെന്ന് മനസ്സിലാക്കിക്കോളണം. അതുകൊണ്ടാണ് വൃത്തിയിൽ അത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അങ്ങനെ പ്രത്യേകിച്ച് എഴുതിയത്. അത്ത് ഏങ് ചാൻ വേർതിരിച്ചെഴുതിയത്. ഇവിടെ സന്ധി ചെയ്തിട്ടില്ല, അത് സമാസവുമല്ല, വേറെ തിരിച്ചു കാണിച്ചിരിക്കുകയാണ്. അതേങ്ങെന്നുള്ള എന്ന് രണ്ടിനെയും ഇങ്ങോട്ട് എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ സന്ധിയൊന്നും ചെയ്തില്ല എന്നുള്ളത് നമുക്കറിയില്ലേ. അത്തെന്ന് പറഞ്ഞാൽ തകാരമാണ് എന്നറിയണം. ഏങ്ങെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രത്യാഹാരമാണ്. ഏ ഓം ഏകാരം ഓകാരം. അവിടെ ഒക്കെ വരുമ്പോൾ പഴയ സൂത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന എന്താണ്, ഹലന്ത്യം അകാരത്തിന് സഞ്ജമെന്ന്, ആതിരന്ത്യന് സഹിത പ്രകാരം പ്രത്യാഹാരം ഉണ്ടാക്കി, അദർശൻ ലോപ തസ്യലോപമെന്ന് അകാരൻ പോയി, ശേഷിക്കുന്ന ഏതാണ്, എ ഓ രണ്ടെണ്ണം. ആ ഏ ഓ രണ്ടെണ്ണത്തിന് പറയാൻ വേണ്ടിയിട്ടാണ് ഏങ്ങെന്ന് പറഞ്ഞു. ഓരോ സ്ഥലത്തും പ്രത്യാഹാരം വരുമ്പോൾ നമ്മൾ പഴയതെല്ലാം മനസ്സിലായിക്കോണം. ഇത്രയും കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് സംഭവിക്കുകയാണ്. അങ്ങനെ ഒന്ന് റീവെയിൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് നല്ല ഉറയ്ക്കും. അപ്പോൾ അത്തും ഏങ്ങും. അപ്പോ ഈ അത്തെന്നെന്തിനു പറഞ്ഞു? അത്തിലെ താ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ താളെ പറഞ്ഞത് എന്താണ്, തപരസ്തക്കാലസ്യ. ആ നിയമം അനുസരിച്ച് ചേർത്തിരിക്കുകയാണ് അത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്താ ഉള്ളത്, ഹ്രസ്വകാരം അക്ഷരസമാമനായത്തിലുള്ള ആ വർണ്ണത്തെ മാത്രമേ എടുക്കാവൂ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത്തെന്ന് പറയുന്നത് അച്ചു പ്രത്യാഹാരത്തിൽ വരുന്നതാണ്. ആ അത്തിലെ ആ അത് തുല്യാസ്യ പ്രയത്നം സവർണം എന്നുള്ള സൂത്രപ്രകാരം അതിന്റെ എല്ലാ സവർണത്തെയും ബോധിപ്പിക്കും, പതിനെട്ട് ബോധിപ്പിക്കും. പക്ഷെ ഇവിടെ ഹ്രസ്വ മാത്രമേ എടുക്കാവൂ. അത് ആര് പറഞ്ഞു? തപരസ്തക്കാലസ്യ. അവിടെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് തന്ത്ര ഉച്ചാരണമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, തഹപ്പരോ യസ്മാ സജ താത്പരസ്ഥ തഹപ്പരോ യസ്മാതെന്ന് ബഹുബ്രീഹീം താത്പരഹ എന്നും പറഞ്ഞു എന്നവിടെ പറഞ്ഞു. അപ്പൊ അത് രണ്ടു തരത്തിലാണ്. ഒന്ന് തഹപ്പരോ യസ്മാത്, ഏതിൽ നിന്നാണോ തകാരം പരമിരിക്കുന്നത് അതിനെ എടുക്കണം. ഇവിടെ എങ്ങനെയായിരിക്കുന്നത്, അകാരത്തിൽ നിന്നും തകാരം പരമിരിക്കുന്നു, അപ്പൊ അതെടുക്കണം. തഹപ്പരോ യസ്മാ എന്ന് പറയുന്ന ബഹുരിയുടെ ഉദാഹരണമാണിത്, മനസ്സിലാവില്ല. തകാരം പരമായിരിക്കുന്നത് ഏതിൽ നിന്നാണോ, തകാരം പരമായിരിക്കുന്ന ഏതൊരകാരമാണോ അതിൽ നിന്ന് എന്നർത്ഥം കിട്ടുമല്ലോ. അപ്പൊ തഹപ്പരോ യസ്മ എന്നുള്ളതിന് ഉദാഹരണമായി എന്തോന്ന്, അത്. അങ്ങനെ വരുന്ന അത്തുകൊണ്ട് ആ എന്ന ഹ്രസ്വത്വം മാത്രമേ ധരിക്കാവൂ. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്താണ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അത്ത്, അത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. തകാരമാണ് പരത്തി വെച്ചിരിക്കുന്ന അകാരത്തിന്. തകാരം എന്ന് പറഞ്ഞാൽ എന്നോ താന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഏതിനെ എടുക്കാവൂ? ആ വ്യഞ്ജന വർണ്ണത്തെ എടുക്കാവൂ, അത്ത് അതിനെ എടുക്കാവൂ. പക്ഷെ നമുക്ക് ഉച്ചാരണത്തിന് വേണ്ടി പറയുമ്പോൾ എന്തുവരും? ത എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ത് എന്ന് പറയാം. പക്ഷെ അതല്പം പ്രയാസമാണ്. അതുകൊണ്ടാണ് തപരോ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ത് പരമാണ്, അങ്ങനെ പറയേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷെ സൂത്രത്തിൽ എന്ത് വേണം? ത എന്ന് പറയണം. അപ്പോ നേരത്തെ പറഞ്ഞ ഓർത്തോണം എന്താണ്? ഹകാരാദിഷു ഹകാര ഉച്ചാരണാർത്ഥ, അത് മറന്നു വരും. ഉച്ചാരണാർത്ഥമാണ്, ഉച്ചാരണാർത്ഥമായി ഉപയോഗിച്ചു കഴിഞ്ഞാലോ ഉച്ചാരണാർത്ഥാനാം ഇത്സഞ്ജ്ഞാലോപാഭ്യാം വിനൈവ നിവൃത്തി എന്നുമ്പ് പഠിച്ചിട്ടുണ്ട്. ഉച്ചാരണാർത്ഥം ഉപയോഗിച്ചാൽ അതങ്ങ് പൊക്കോളൂ, അതിനെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട, തനിയങ്ങ് പോവാ. പണിന് ഒരുപാട് ഒരുപാട് മനഃശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആൾക്കാരെ കാര്യം കണ്ടിട്ട് ഉപേക്ഷിച്ച് കളയുക. ചിലരുടെ സ്വഭാവമാണ് കാര്യം കാണാൻ വേണ്ടി തോളിയെടുക്കും. അവരെ കൊണ്ട് എന്താണോ സാധിക്കേണ്ടത് സാധിച്ചു കഴിഞ്ഞാൽ വലിച്ചൊരൊറ്റയാറ് കറിവേപ്പില എന്ന് പറയാറില്ലേ, അതുപോലെ പണിനിക്കും അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പണിനി അങ്ങനെ ചെയ്യുന്നില്ല, പറയണം നിങ്ങളുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സാധനം പറയാറുണ്ടല്ലോ കാര്യം കാണാൻ കഴുതക്കാരൻ പിടിക്കുന്നു, അങ്ങനെ പറയുകയാണ്. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? വാസ്തവത്തിൽ പണിനിക്ക് വേണ്ടത് തീയാണ്. പക്ഷെ തീന്ന് പറയാൻ പ്രയാസമുണ്ട്, ഒരാകാരത്തു കൂടെ എടുത്തു താന്ന് പറഞ്ഞു. കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ കളഞ്ഞു, യാതൊരു ഉപകാര സ്മരണയില്ലാതെ. അത് കളയുന്നതിനോ എടുക്കുന്നതിനോ ഒരു നിയമവുമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു നിയമം പറഞ്ഞോ? ഇല്ല. സ്വാർത്ഥരായ മനുഷ്യർക്ക് അങ്ങനെയാണ്, സ്വന്തം കാര്യം കാണും, അതിനുവേണ്ടി ഏത്തറ്റം വരെയും പോകും. ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അവനെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് നോക്കും, ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവനെ നമുക്ക് ഒതുക്കാമെന്ന് നോക്കും. നമ്മുടെ സ്വഭാവമല്ല, ചില ആൾക്കാരുടെ സ്വഭാവം ഞാൻ പറയാം. അപ്പോൾ അത്തന്നിരിക്കുന്നു ഇവിടെ. അതുകൊണ്ട് അല്ല, ചിലർ സംശയം ചോദിച്ചു ഇവിടെ ത് അല്ലേ, എന്തുകൊണ്ട് താപരം എന്ന് പറയുന്നു? നല്ല ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ തോന്നുന്നു, അല്ലാത്തവർക്കറിയാം ഏത് കാര്യം കാണാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ്. ഇവിടെ അതാ സംഭവിച്ചത്. അപ്പോ ഉച്ചാരണാർത്ഥമാണ്, അകാരം ചേർത്തിട്ടാണ് പറയുന്നത്. ത എന്ന് പറയുന്നത് വാസ്തവത്തിൽ തീയോ, കാരണം അത്തന്ന് അവിടെ എടുത്തു കാണിച്ചില്ല. ഇവിടെ അകാരമൊന്നുമില്ല, ത് ആണ് ചേർക്കുന്നത്. പക്ഷെ സൂത്രത്തിൽ എന്താണ്? ത പരാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തീനോടുകൂടി അകാരം ചേർത്ത് സമാസിച്ച് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൃത്തിയിൽ എഴുതിയപ്പോഴോ തഹപ്പര എന്ന് പറഞ്ഞു. തീനോടുകൂടി അകാരം ചേർത്ത് താന്നാക്കി, പിന്നെ രാമശബ്ദം പോലെ രാമഹ രാമു രാമഹ എന്ന് പറയും പോലെ തഹ തൗ താഹ തം തൗ താ തേനതാഭ്യന്ത, അങ്ങനെ എത്ര രൂപ വേണം ഉണ്ടാക്കാം. വിഗ്രഹിക്കുമ്പോൾ എന്ത് വേണം? തഹ പരോ യസ്മാത്, അങ്ങനെ തന്നെ വിഗ്രഹിക്കണം. ഏതുപോലെ പീതം അമ്പരം യസ്യ നിയമമാണ്. ആ പദം എന്ന പ്രയുഞ്ചീത, നമ്മൾ വ്യവഹാരത്തിൽ പ്രയോഗിക്കുമ്പോൾ പദങ്ങളെ പ്രയോഗിക്കാവൂ, അല്ല ഈ പ്രക്രിയകൾ ചെയ്യുന്നൊന്നും അവിടെ പ്രയോഗിക്കാൻ പാടില്ല. എങ്ങനെ? സുത് ഈ ഓ പാസ്യ, അല്ലെങ്കിൽ സുത് ഈ പാസ്യ, അങ്ങനെയൊന്നും വ്യവഹാരത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് സമസ്ത പദങ്ങളെ നമ്മൾ പദച്ഛേദം ചെയ്യുന്നത്. അത് വ്യവഹാരത്തിന് അനുവദിച്ചിട്ടുള്ള കാര്യമുണ്ട്. എങ്ങനെ പ്രയോഗിക്കാവൂ? ശുദ്ധി ഉപാസി, അങ്ങനെ പ്രയോഗിക്കാവൂ. എന്നാലേ അത് പദമാകത്തുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ പ്രക്രിയകളും ചെയ്ത് പൂർത്തിയായതേ വ്യവഹാരം എന്ന് പറഞ്ഞാൽ സംഭാഷണത്തിനും എഴുതുന്നതിനുമൊക്കെ അങ്ങനെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇവിടെ എന്താണ് തഹ പര യസ്മാദ് എന്നിങ്ങനെ പദത്തെ ഉണ്ടാക്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പീതം അമ്പരം യസ്യ എന്ന് പറയുന്നത് അതിന് കേവലമായ തകാരത്തെ എടുത്ത് അതിൽ അകാരത്തെ ചേർത്ത് പിന്നെ അതിന് സ്വാതി പ്രത്യയങ്ങളെ ചേർത്ത് നിയമങ്ങളെല്ലാം കൊണ്ട് അവിടെ ഒരു സുബന്ധം ഉണ്ടാക്കി തഹാന്നാക്കി പരോ യസ്മാദ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചത് നമ്മൾ കൂടുതൽ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ട എന്താണ്, അദ്ദേഹം ഗുണ എന്ന് പറയുന്ന ഈ സപ്ഞാസൂത്രത്തില് അത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തകാരം പരത്തിൽ വെച്ചതുകൊണ്ട് ആ എന്ന് പറയുന്ന ഹ്രസ്വത്വം മാത്രമേ എടുക്കാവൂ, അത് മാത്രമേ നമുക്ക് ആവശ്യമേ വരാവൂ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 18 ഭേദത്തിൽ എടുക്കും. തുല്യാസ സവർണം പറയുന്നു ഇതിന് 18 ഭേദങ്ങളുണ്ട്. അണുത് സവർണ അപ്രത്യ പറയുന്നു അതിന് ആവശ്യം വന്നാൽ എടുക്കാം. അതാണ് ഇത് നിയമം ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതത്യാവൃത്യാത്മകം സൂത്രം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. 10 എന്ന് പറയുന്നത് കൊണ്ട് ഹ്രസ്വത്വം എടുക്കും. ഇനി സൂത്രത്തിൽ നോക്കുക, അതേയം എന്നാണ്, ദാ തായാണെന്ന് മനസ്സിലായിക്കോളും. അവിടെ ആ തേങ്ങെന്നാണ്, ആ താ എന്ന് പറയുന്ന ഏങ്ങനോടും ചേരുന്നുണ്ട്. ഏങ്ങെന്ന് പറയുന്നത് പ്രത്യാഹാരമാണ്. ഈ താ എന്ന് പറയുന്നത് ആയോടും ചേരുന്നുണ്ട്, ഏങ്ങനോടും ചേരുന്നുണ്ട്. ചേർത്ത് വരുമ്പോൾ ഇത് ഒറ്റ പദമാണ്, അതിന്റെ നടുത്തിരിക്കുന്ന ആ അക്ഷരത്തെ നമുക്ക് പൂർവത്തോടും പരത്തോടും ചേർക്കാം, അകാരത്തോടും ചേർക്കാം, ഏങ്ങനോടും ചേർക്കാം. ഏങ്ങനോട് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, ത് ഏങ് തേങ്ങെന്ന് വരും. ഈ അങ്ങനെ തേങ്ങെന്ന് ചേർക്കുക എന്ന് വെച്ചാൽ ഉച്ചാരണത്തിൽ മാത്രം, പദം പിരിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ട് എനിക്കും ഇങ്ങനെ അത്തിച്ച ഏങ്ങിച്ച അങ്ങനെ പറ്റും. പക്ഷെ ഉച്ചാരണത്തിൽ നമുക്ക് തേ അത്രയും നമുക്ക് ഉച്ചരിക്കാം എന്ന് വിചാരിച്ച അങ്ങനെ ഒരു പദം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയുണ്ട് ഗ്രഹിക്കാൻ. എന്താണ് ഇവിടെ ഇരിക്കുന്ന ഈ ത എന്ന് പറയുന്നത് അതിന്റെ പൂർവ്വത്തിൽ അകാരമാണെങ്കിൽ പരത്തിൽ ഏങ്ങാണ്. അങ്ങനെ പൂർവ പര ചിന്തകൾ വരാൻ നോക്കും. പദത്തിന്റെ സ്വരൂപത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത്ത് അത്ത് തന്നെയാണ്, ഏങ്ങ് ഏങ്ങ് തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് ചിന്തിക്കാമല്ലോ തെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പൂർവ്വത്തിൽ അകാരമാണ്. ഒരാൾ ചോദിക്കുന്നത് ഇതിന്റെ പരത്തിൽ എന്താണ് ഏ. അപ്പൊ തായുടെ പരത്തിൽ ഏങ്ങെന്ന് വന്നു കഴിഞ്ഞാലും ഇവിടെ പറഞ്ഞു എന്താണ് തപരത്തി തകാരത്തിന്റെ പരത്തിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണ വരുന്നത് അച്ചാണ്. എന്തുകൊണ്ട് അണു സവർണ അപ്രത്യ പറയുന്നത് അണ്ണിന് സവർണത്തെ ഗ്രഹിക്കാവുന്നതാണ്. അതിന് ഇവിടെ തപരസ്യ ഒരു നിയമം ചെയ്യണം. അപ്പൊ അണ്ണിന് നിയമം ചെയ്യുന്നു. അതിന്റെ യാവ എല്ലാന്നും സാറിന് ആവശ്യം വരാറില്ല. പിന്നെ ശേഷിക്കുന്ന അച്ചാണ്. അപ്പോ തകാരത്തിന് പരത്തിൽ അച്ച് എന്ന് നമുക്കെടുക്കാം. അച്ചിൽപ്പെട്ടാണ് എന്തോന്ന് ഏങ്ങ്. അപ്പോ തകാരത്തിന് പരത്തിലാണ് അവിടെ എന്തിരിക്കുന്ന സൂത്രത്തിൽ ഏങ്ങെന്ന് ഉച്ചരിച്ചു. അതുകൊണ്ട് ആ ഏങ്ങ് ദീർഘത്തെ മാത്രമേ ഗ്രഹിക്കാവൂ, പ്ലുതത്തെ എടുക്കരുത്. കാരണം എന്ന് പറയുന്നതിന് ദീർഘമുണ്ട് പ്ലുതുമുണ്ട്. അപ്പൊ തപരത്കാരസ്യ എന്ന് പറഞ്ഞ രണ്ടിനും ഉദാഹരണമായി ഇത് ഉച്ചാരണം എന്നുള്ള നിലയ്ക്ക് തകാരത്തിന്റെ പൂർവത്തിൽ അകാരം ഉച്ചരിച്ചതുകൊണ്ട് ഹ്രസ്വത്തെ എടുക്കാവൂ. കാരണം അക്ഷര സമാമിനായത്തിൽ അത് ഹ്രസ്വമാണ്. തകാരത്തിന് ശേഷം ഏങ്ങെന്ന് ഉച്ചരിച്ചതുകൊണ്ട് ദീർഘങ്ങളെ എടുക്കാവൂ. എന്തുകൊണ്ട് ഏ ഓ രണ്ടും അക്ഷര സമാമിനായത്തിൽ ദീർഘമാണ്. വ്രതത്തെ എടുക്കാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എപ്പോഴും ഓർമ്മയിരിക്കണം, ഇതിന് തപരത്തിന് എപ്പോഴും അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങൾ മാത്രമേ ഉദാഹരണമായിട്ട് എടുക്കാവൂ. എന്നുവെച്ചാൽ താ തീ എന്നൊന്നും ഉദാഹരണമായിട്ട് എടുക്കരുത്, അത് വരത്തില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് നിയമം ചെയ്യുന്നത് അണുതി സവർണസ്യ അപ്രത്യ എന്ന് പറയുന്ന ആ സൂത്രത്തെയാണ്. അത് പറയുന്ന എന്താണ്? അക്ഷര സമാമനായത്തിലെ വർണ്ണങ്ങളെ ദീർഘ പുളിതുമെല്ലാം എടുക്കാവുന്നതാണ്. അതുകൊണ്ട് അക്ഷര സമാമനായത്തിലുള്ള വർണ്ണങ്ങൾക്കാണ് നിയമം ചെയ്യുന്നത്, അതിനെ മാത്രമേ എടുക്കാവൂ. അവിടെ ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വത്തെ എടുക്കുക, ദീർഘമാണെങ്കിൽ ദീർഘത്തെ എടുക്കുക. എ ഓ ഐ ഔ ദീർഘമാണ്. അതിന് അതിന്റെ പൂർവ്വത്തിലോ പരത്തിലോ തപരം കണ്ടു കഴിഞ്ഞാൽ ആ ദീർഘത്തെ എടുക്കുക. ആ ഈ ഹ്രസ്വമാണ്. അതിന്റെ പൂർവ്വത്തിലോ പരത്തിലോ തകാരം കണ്ടു കഴിഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കുക. പാടിനി എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സൂത്രങ്ങളുടെ സംഖ്യ കുറയ്ക്കാനും മാത്രം കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തായി? അത്ത് ഇയങ്ങിച്ച എന്ന് പറഞ്ഞാൽ എന്തായി? ഹ്രസ്വാകാരവും എ ഓ എന്ന് പറയുന്ന ഈ രണ്ട് ദീർഘങ്ങൾക്കും ഗുണസപ്ന ഗുണം എന്ന സപ്ന കൊണ്ട് പേരുണ്ട്. ഇനി എവിടെയെങ്കിലും വ്യാകരണശാസ്ത്രത്തിൽ ഗുണം എന്ന് കേട്ടുകഴിഞ്ഞാൽ ആ എ ഓ എന്ന് മനസ്സിലാക്കിക്കോളും. മൂന്നക്ഷരങ്ങൾ ആ എ ഓ സമം ഗുണം ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഗുണ ആ എ ഓ തപരത്തത്കാലസി അത്ത് ആ. അതുപോലെ തന്നെ ത തേങ് എന്നുകൂടെ കാണിച്ചു കഴിഞ്ഞോ എന്താണ്? എങ്ങനെ വരത്തിലും ഉണ്ട് തേങ് എന്ന് പറയും. അപ്പൊ തയ്ക്ക് ശേഷം വരുന്ന എ ഓ. പിന്നെ മധ്യമണി ന്യായം എന്ന് പറയും. ഒരു മണിയെടുത്തിട്ട് ഉമ്മറപ്പടിയിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അതിൻ്റെ പ്രകാശം ഉള്ളിലേക്കും കിട്ടും പുറത്തേക്കും കിട്ടും. സാറിന് പഴയ കാലത്ത് വിളക്ക് കൊളുത്തി പടിയിൽ വയ്ക്കും, വെച്ച് കഴിഞ്ഞാൽ അകത്തും കിട്ടും പുറത്തും കിട്ടും. അതുപോലെ മധ്യത്തിൽ വന്നിരിക്കുകയാണ് ത. നമ്മുടെ സൗകര്യം പോലെ അതിനെ പൂർവ്വത്തിലും ചേർക്കാം പരത്തിലും ചേർക്കാം. ഇവിടെ അത് ചെയ്തിട്ട് എന്ത് ചെയ്തു? തേങ്ങെന്നെടുത്തു കഴിഞ്ഞാൽ ഏവോ അത് തന്നെ. അല്ല, തേന്ന് മേളിലിട്ടാലും മതി. തേങ്ങെന്നുള്ളതിന് തേടെ വരെ തേന്നിട്ടാൽ മതി. തേങ്ങ് അല്ല, ലിപികൾ മാത്രം ശ്രദ്ധിച്ചോണ്ടാ അങ്ങനെയും വരുന്നു. അപ്പോ എന്തായി? ഏവോ എന്ന് തേങ്ങെന്ന് പറഞ്ഞു ഏവോ. മേളിലെന്താ എഴുതിയിരിക്കുന്നത്? നത്ത്. അവിടെ ആ രണ്ടും തത്കാലത്തെ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഗുണം എന്ന് പറയുന്ന ഏതൊക്കെ? ആ എ ഓ അച്ഛനകത്തുള്ളത് മാത്രം വേറെ കൊടുക്കാൻ പാടില്ല. ഇത് സപ്ഞാസൂത്രം. ഈ സൂത്രം ഗുണത്തെ ഗുണസംജ്ഞ വിധിക്കുന്നു. സപ്ഞാ സപ്നി സംബന്ധ ബോധകം സൂത്രം സപ്ഞാസൂത്രം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പോ വ്യാകരണം ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ സീരിയസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവര് ഈ സൂത്രം ഇതിന്റെ വൃത്തി ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയുന്ന ഭാഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന പരിഭാഷകൾ ഇതെല്ലാം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അറിഞ്ഞിരിക്കണം. പുസ്തകം നോക്കാതെ തന്നെ സൂത്രവും വൃത്തിയും എല്ലാം പറയാൻ അറിഞ്ഞിരിക്കണം. കാര്യമായി പഠിക്കണമെന്നുള്ളവർ അത് ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്. അത്ര വലിയ സീരിയസ്നെസ് ഇല്ല. അല്ലാതെ ആദ്യത്തെ ഗ്രേഡിൽപ്പെട്ടവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശരിക്കും ഇത് പഠിക്കുന്നതിനുള്ള ആഗ്രഹം വേണം, ആഗ്രഹത്തിനനുസരിച്ചുള്ള കഴിവും വേണം, എന്നാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. ആഗ്രഹം മാത്രം കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ സീരിയസ് ആയി പഠിക്കുന്നവരിതെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ പറയാറുണ്ട്, അജിഹീനം ഹൽ പരേണ സംയുജ്യത, ഇതൊക്കെ ഇതുപോലെ തന്നെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എന്തെല്ലാം ഇതുവരെ പറഞ്ഞോ അതെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞാനിവിടുന്ന ഇരുന്ന് പറയുന്ന പോലെ ഒരു പുസ്തകവും നോക്കാതെ ഒരു കുറിപ്പടിയും കൈ വയ്ക്കാതെ പറയാനും അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം വരണം. അങ്ങനെ ഇത് അറിഞ്ഞിരിക്കണം. അത് ആണ് ഫസ്റ്റ് ഗ്രേഡ്. സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതൊന്നും തൽക്കാലം അത്ര നിർബന്ധമില്ല. പക്ഷേ ഈ സൂത്രവും അതിൻ്റെ വൃത്തിയും അതിൻ്റെ ഉദാഹരണങ്ങളും പുസ്തകത്തിൽ നോക്കി മനഃപ്പാഠം ചെയ്യണം. ബാക്കിയുള്ളതൊന്നും പറ്റിയില്ലെങ്കിൽ, അതിനുള്ള ആഗ്രഹവും യോഗ്യതയുണ്ടെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അതിനും കഴിയാത്തവരാണെങ്കിൽ തേട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൂത്രം പഠിക്കാൻ പറ്റില്ല, വൃത്തി പഠിക്കാൻ പറ്റില്ല. പക്ഷേ വേണ്ട, ഈ സൂത്രവും ഈ വൃത്തിയും വായിക്കുമ്പോൾ അത് മനസ്സിലാകണം. സൂത്രം ഇന്നതാണ്, അതിൻ്റെ അർത്ഥം ഇന്നതാണ്, അതിൻ്റെ ഉദാഹരണം ഇന്നതാണ്, അത് മനസ്സിലാക്കണം. മനഃപ്പാഠം ചെയ്യണമെന്നില്ല. സന്ധി നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്ന സൂത്രത്തിൻ്റെയാണെന്ന് അറിഞ്ഞിരിക്കണം. തേട് അത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. മനഃപ്പാഠം ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, ഫോർത്ത്. ഈ പറയുന്ന ഒന്നും സാധ്യമല്ല. സാധ്യമല്ലെങ്കിൽ അവരിത്രയും മനസ്സിലാക്കിയാൽ മതി. ആ ഈ നിരുന്ന ഏവരും, ഈ ആ നിരുന്ന ഈ കിയാവരും, ഇത് ഫോർത്ത്. ഇതിനും കഴിയാത്തവരാണെങ്കിൽ ഫിഫ്ത്ത്. ബ്രഹ്മസൂത്രം ക്ലാസ് ഇരിക്കുമ്പോൾ വെറുതെ ഇരുന്നാൽ മതി. ഇതിനപ്പുറം പോകാൻ ഒരു നിവൃത്തിയില്ല. ഇവിടെ സംജ്ഞാസൂത്രമാണ് കിട്ടിയത്. അതേ ഗുണ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് വിധിസൂത്രമാണ്, ഗുണസന്ധി. അതായത് അടുത്തതിൻ്റെ അടുത്ത സൂത്രം ആ ഗുണ. ആ മറ്റേ സൂത്രം വായിച്ചില്ല. അതേം ഗുണ അത് ഏങ്ങിച്ച ഗുണസത്യഹസ്യാത്. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് നമ്മളിത് പഠിക്കുമ്പോൾ ഈ സൂത്രവും അതിൻ്റെ വൃത്തിയും തെറ്റുകൂടാതെ വായിക്കാൻ, പിരിച്ചു വായിക്കാൻ അതറിഞ്ഞിരിക്കണം. അങ്ങനെ തന്നെ വായിച്ച് ശീലിക്കണം. തെറ്റു വായിച്ച് ശീലിച്ചാൽ പിന്നെ തിരുത്താൻ വലിയ പ്രയാസമാണ്. ഇനി അടുത്ത സൂത്രം നോക്കുക, വിധിസൂത്ര ആത്മഗുണ. ഇതെന്താണ്? ഗുണത്തെ വിധിക്കുന്ന സൂത്രമാണ്. ഗുണം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇതിനെ ഗുണസന്ധിയെ വിധിക്കുന്ന സൂത്രമൊന്നും പറയാം. ആത്മഗുണ വായിക്കുക. അവർണാദ് അചിപരേ പൂർവപരയോ ഏകോ ഗുണ ആദേശക സ്യാത് ഉപേന്ദ്ര ഗംഗോതപം. ഇനി അവിടെ നോക്കുക, ആ പ്ലസ് ഇ എഴുതണം, ആ പ്ലസ് ഇ ആ പ്ലസ് ഉ. ഇത് നമ്മളീ പഠിച്ച സന്ധികളെല്ലാം എല്ലാ ഇതുവരെ ഏത് പഠിച്ചോ അതെല്ലാമാണ് സന്ധികളിൽ ഏകദേശം സാധാരണ വരാമെന്നുള്ള സന്ധികളിൽ ഒരു 40% നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഗുണസന്ധിയും വൃത്തിസന്ധിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു 70% ഇത് 60%, ബാക്കി 40% പഠിക്കാമെന്ന്. അതേ ഇപ്പൊ ഒരുപാട് ഇവിടെ സൂത്രങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പഠിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു ഉദാഹരണമേ കാണൂ. ആ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സൂത്രം പഠിക്കേണ്ടി വരും, വേറെ കാണത്തില്ല. അതുകൊണ്ടാണ് അതൊക്കെ വിടുന്നത്. അത്തരം ഉദാഹരണങ്ങൾ അപൂർവമായിട്ടേ കിട്ടും. അപ്പൊ നമ്മൾ ബ്രഹ്മസൂത്രം വായിച്ചു പോകും. അപ്പൊ അവിടെ വരുന്ന ഉദാഹരണങ്ങൾ എന്ന് വെച്ചാൽ സർവ്വസാധാരണ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, മറ്റേ പിന്നീട് പഠിക്കും. ഇവിടെ എന്താ പറയുന്നത്? ആ പ്ലസ് ഇ ആ പ്ലസ് ഉ എന്നിരിക്കുന്നു. ആദ്യം ചുരുക്കത്തിൽ മനസ്സിലാക്കിക്കൂടുക. എന്താണ് ആ പ്ലസ് ഇ സമം എ, ആ പ്ലസ് ഉ സമം ഓ? ഇത് അവിടെ സംഭവിക്കുന്നു. ഇത്രയും മനസ്സിലാക്കുക. ആര്? ഫോർത്ത് ക്ലാസ്സുകാർ. ഫിഫ്ത്തുകാരത് ശ്രദ്ധിക്കണ്ട, നേരത്തെ പറഞ്ഞ് ഇത്രയും അറിഞ്ഞാൽ വ്യാകരണം പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും സമാധാനിക്കാൻ ഇവിടെ വകയുണ്ട്. ഏതെടുത്താലും 10 രൂപ എന്ന് പറയുന്നു. അതുപോലെ ഏത് ഗ്രേഡിൽപ്പെട്ടാലും ശരി, നമുക്ക് വ്യാകരണം പഠിക്കാം. ലേലം വിളിക്കുകയാണ് ഇവിടെ. ഫോർത്ത് ഗ്രേഡിന് പറഞ്ഞിരിക്കുന്നു ആ പ്ലസ് ഇ എ ആ പ്ലസ് ഓ. ഇത്രയും മനസ്സിലാക്കിയ കാര്യം നടക്കുന്നു. നമുക്ക് അത്യാവശ്യം പദം പിരിക്കാൻ പറ്റും. തിരിച്ച എങ്ങനെ? എ എന്ന് കാണുമ്പോൾ നമ്മൾ രണ്ട് പദം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ ഇ എന്ന് പിരിക്കണം. ഓ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് രണ്ട് പദത്തിന്റെ മധ്യത്തിൽ വരികയാണെങ്കിൽ ആ ഊ എന്ന് പിരിക്കണം. ഇത് ഇത്രയുടെ അവസാനം ഇത്രയേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇവിടെ എന്താ പറയുന്നതെന്ന് നോക്കുക. അവർണാദ് അവർണത്തിൽ നിന്നും, അവർണത്തിൽപ്പെടുന്നതാണ് ആ. അച്ചി അച്ചു പരമിരിക്കുക, ഈ പരമിരിക്കുന്നു. പൂർവപരയോഹോ പൂർവത്തിനും പരത്തിനും ആക്കും ഈക്കും ഗുണം ചേർന്ന് ഗുണ ആദേശം. അത് ഗുണം വരും, ഗുണത്തിൽപ്പെട്ടാണ് ഈ അത് വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. ആ ഓ അവർണ അവർണത്തിൽ നിന്നും അച്ചി വരെ അച്ചു പരവരിക്കുന്നു, ഊ പരവരിക്കുന്നു. പൂർവപരയോഹോ പൂർവത്തിനും പരത്തിനും ഏകാദേശമാണ്. ആക്കും ഊക്കും കൂടെ ചേർന്നു ഏക ഗുണ ആദേശം. അത് ഒരു ഗുണം വരുന്നു, ഓ വരുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സൂത്രത്തിൽ തന്നെ നോക്ക. ആത് ഇവിടെ ആത്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആയുടെ പഞ്ചമി എന്താണ്? എന്നുവെച്ചാൽ രാമ രാമു രാമാഹ രാമം രാമു രാമാൻ രാമേണ രാമാഭ്യാ രാമഹി രാമായ രാമാഭ്യ രാമേഭ്യ രാമാത്. രാമശബ്ദം എന്ന് പറയുന്ന അകാരാന്തമാണ്. പഞ്ചമിയിൽ ആത്തെന്ന് വരും. ആ ആത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആത്ത് തകാരാന്തമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ ജനാം ജസ്വ അന്ത ഒരു സൂത്രം നമ്മൾ പഠിക്കും. ആ തകാരത്തിന് ദകാരം വരും പദത്തിന്റെ അന്ത്യത്തിൽ. അതുകൊണ്ടാണ് ഇത് ആദ്യമായത്. പക്ഷെ നമ്മൾ പിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ്? ഇത് ആത്താണ്. അത് മനസ്സിലായി പോകുന്നു. അപ്പോൾ എന്തർത്ഥം വരും? പഞ്ചമിയുടെ അർത്ഥം രാമാത്ത് നമ്മൾ പറയും, രാമനിൽ നിന്ന്. അതുപോലെ ഇവിടെ ആത്ത് അവർണത്തിൽ നിന്ന് നടക്കണം. അപ്പൊ ആത്ത് എന്ന് പറയുമ്പോൾ ഇത് തപരം അല്ലേ എന്ന് ചോദിക്കും. തപരത്തത്കാലസി അല്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞു, തപരത്തിന് ഉദാഹരണം അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങൾ മാത്രമേ ആകൂ. ഇത് അക്ഷരസമാമനായത്തിൽ ഇല്ലാത്തതാണ്. ആ എന്ന് പറയുന്ന അവിടെ ഹ്രസ്വകാരമുള്ളൂ. അതുകൊണ്ട് തപരത്തിന് ഉദാഹരണം ആകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. ഞാൻ തന്നെയാണ് ചില പുസ്തകങ്ങളുടെ പഠിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം വളരെ ഉപയോഗമുള്ളതുമാണ്. പക്ഷേ ആ ഭൈമി വ്യാഖ്യാനത്തിൽ ഇവിടെയൊക്കെ ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ തപരത്തിന് ഉദാഹരണമായിട്ട് ദീർഘം കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം ചിലരെ കൂടെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞ്, പക്ഷെ തെറ്റ് പഠിക്കരുത്. അബദ്ധം എന്ന് പറയുന്ന ആർക്കും പറ്റും. എഴുതുന്നത് അറിയാമയ്യാത്തവർക്കല്ല, പ്രമാദം പറ്റും. ഞാൻ പറയുന്നതിനും പറ്റും. അത് കണ്ടുപിടിക്കേണ്ട ജോലിയാണ് നിങ്ങളത്. ആർക്കും പറ്റാം. പക്ഷെ അവിടെ ഇങ്ങനെ തപരത്തിന് ദീർഘം ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആ തീത്തൊക്കെ തപരത്തിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അത് ശരിയല്ല. ആ പുസ്തകത്തിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കൊന്നാ പാകം പാപം തിന്നാ തീരുമെന്നാണല്ലോ. അങ്ങനെ പറയാറുണ്ട്, കൊന്നാൽ പാവം തിന്നാ തീരും. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞ ആ പുസ്തകം പഠിക്കാൻ. ഇനി അതിൽ നിന്ന് തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെ വരും. അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ മലയാളം പുസ്തകത്തിൽ മലയാള വ്യാഖ്യാനം പലരുടെയും കയ്യിലുണ്ട്. അതിൽ ഇതുപോലെയുള്ള തെറ്റുകളുണ്ട്. അതും അറിയാൻ വയ്യാത്ത ആൾ എഴുതിയല്ല. ഇതെല്ലാം എഴുതിയിരിക്കുന്ന വലിയ പണ്ഡിതന്മാരാണ്. പക്ഷെ പറയുമ്പോൾ അബദ്ധം വന്നാൽ തിരുത്താം. ഞാൻ കാർത്തികനോട് പറയാറുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്ത് വിടണമെന്ന്. പക്ഷെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് എഴുതി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷയില്ലല്ലോ. പിന്നെ അടുത്ത ഒരു പതിപ്പിൽ കണ്ടാ തിരുത്തും. പക്ഷേ ഭൈമി ഇപ്പം രണ്ടു മൂന്ന് പതിപ്പായി എന്നിട്ട് ഇതുവരെ അതൊന്നും തിരുത്തിയിട്ടില്ല. അതിന് മുമ്പ് അതുപോലെ മൂന്ന് നാല് തെറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പുസ്തകത്തിൽ തന്നെ. വാസ്തവത്തിൽ ആ പുസ്തകം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ പുസ്തകം കാണുന്നത്. അതിനുമുമ്പ് ആ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അത് വളരെ ഉപകാരമുള്ള പുസ്തകമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ചിലയിടത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളുണ്ട്. മലയാളം പുസ്തകത്തിൽ വരുത്തിയിരിക്കുന്ന ഒരു വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ ഇന്ദ്രഹ എന്ന് പിരിക്കും. അങ്ങനെ പിരിക്കാൻ പാടില്ല. എല്ലാ ഈ ഉദാഹരണങ്ങളും സമാസത്തിന്റെ ഉദാഹരണങ്ങളും അങ്ങനെ പിരിക്കാൻ പാടില്ല. കാരണം മുമ്പ് പറഞ്ഞല്ലോ, സുധി ഉപാസ്യ എന്നുള്ള സുധി പ്ലസ് ഉപാസ്യ സന്ധി ചെയ്ത് സമാസം വന്ന് പിന്നെ ഉപാസ്യ. പക്ഷെ ആ പുസ്തകത്തിൽ ആദ്യന്തം തെറ്റായിട്ടാണ് പിരിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഒരു ചെറിയ ഫുട് നോട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കുഴപ്പം വരത്തില്ലായിരുന്നു. വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ഇന്ന് മലയാള രാജ്യത്തിന്റെ വ്യാകരണത്തിന്റെ അവസാന വാക്കായി എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ്. പക്ഷെ അബദ്ധം ആർക്ക് വന്നാലും അബദ്ധമാണ്. എനിക്ക് വന്നാലും ശരി, വേറൊരാൾക്ക് വന്നാലും ശരി, അങ്ങനെ പിരിക്കാൻ പാടില്ല. ഇനി അങ്ങനെ പിരിച്ച് എഴുതുകയാണെങ്കിൽ അവിടെ ഫുട് നോട്ട് കൊടുക്കുന്നത് എന്താണ്? ഇത് ഉപ ഇന്ദ്ര എന്നല്ല പിരിക്കേണ്ടത്, ഉപ ഇന്ദ്ര എന്നാണ്. ഇത് പദ സമാസത്തിലാണ്. ഇവിടെ സന്ധ്യയൊക്കെ വന്നതിന് ശേഷം വീണ്ടും പ്രക്രിയയിലേത് ഉപേന്ദ്ര എന്നുള്ള രൂപം ശ്രദ്ധിക്കത്തുള്ളൂ എന്ന് ഒരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും അത് മനസ്സിലാവും. ഇങ്ങനെ വ്യാഖ്യാനങ്ങളിൽ വരുന്ന പിശകുകളെ പിന്തുടരുന്നു. ആ വ്യാഖ്യാനം വാസ്തവത്തിൽ ആ വ്യാഖ്യാനം ഇന്നലെ ആണ് ഞാൻ ഗോപിയുടെ നിന്ന് വാങ്ങി നോക്കി. അപ്പോഴാണ് ഇത് കണ്ടത്. പൊതുവെ മലയാളം വ്യാഖ്യാനങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് തെറ്റ് പഠിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ നോക്കാറേയില്ല. പഠിച്ചത് വടക്കേ ഇന്ത്യയിലായതുകൊണ്ട് അവിടെ മലയാളം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഹിന്ദി വ്യാഖ്യാനങ്ങളിൽ ഈ പോരായ്മയൊന്നും ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചു പോകുമ്പോൾ കഴിയുന്നത്ര ഇനി എനിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചേ പറ്റും. അത് അതിനെ തിരുത്തണമെങ്കിൽ ഉടയ തമ്പുരാൻ തന്നെ വരേണ്ടി വരും. പിന്നെ അതൊഴികെ കഴിയുന്നതും തിരുത്തി തന്നെ പോവുക. അപ്പൊ ഇവിടെ ആത്തെന്ന് പറയുന്ന തപരകരണത്തിന് ഉദാഹരണമല്ല, ആയുടെ പഞ്ചമി എന്തോണ് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർണം എന്നെടുക്കണം. ആ കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതി ആ ഒരു ധാരണയാണ്. ആ കാരമെന്ന് പറഞ്ഞാൽ ഹ്രസ്വകാരം, ആ കാരമെന്ന് പറഞ്ഞാൽ ദീർഘം. അങ്ങനെ ഒരു ധാരണയിൽ പോകും വൈയാകരണന്മാർ. വെറും ആന്ന് പറഞ്ഞാൽ അവർണം. അപ്പോൾ ഇവിടെ ആയുടെ പഞ്ചമി എന്തോ യാത്ത്, അതാണ് വൃത്തിയിൽ എഴുതിയത്. അവർണാത്, അവർണത്തിൽ നിന്നും അച്ചി പരെ പുറത്തു നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സീരിയസ് ആയി പഠിക്കുന്നവർ പറയുന്നു ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ഗ്രേഡുകാരെ ശ്രദ്ധിക്കണം. ഇത് ആറാം അധ്യായത്തിലെ സൂത്രമാണ്. അപ്പൊ ഈ നമ്മളീ പഠിക്കുന്ന വിധിസൂത്രങ്ങളെല്ലാം ആറാം അധ്യായത്തിലാണ്. ലോകശാലിച്ച ഒഴികെ, സസ്യലോകം ഒഴികെ ഒരു ഒരു ധാരണ നമ്മുടെ മനസ്സിലിരിക്കണം. അഷ്ടാധ്യായ ക്രമത്തിന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും അതറിഞ്ഞിരിക്കണം. ഒരു ശ്രദ്ധ അവിടെയൊക്കെ പതിയുന്ന നല്ലതാണ്. ഫോർത്ത് ഗ്രേഡ് വിട്ടയ്ക്കുക. ഇനി ഞാൻ പറയുമ്പോൾ എല്ലാം പറയും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആവശ്യമുള്ളവർ ആവശ്യമുള്ള എടുത്താൽ മതി. അപ്പൊ ഇത് ആറാം അധ്യായത്തിലെ സൂത്രമാണ്. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്യുകയോ ഇണച്ചി അച്ചി ഇവിടെയും വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അച്ചി പരെ. പൂർവപരയോഹോ ഏക പൂർവപരയോഹോ മുമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് പൂർവപരയോ രേഖ. പൂർവത്തിനും പരത്തിനും, അതായത് പൂർവത്തിൽ ഇവിടെ കണ്ടല്ലോ എവിടെ പോയി എഴുതിയത്. ആ ഈ പൂർവത്തിനും പരത്തിനും ഏകോ ഗുണ ആദേശ, ഒരു ഗുണം ആദേശമായിട്ട് വരും. എന്ന് വെച്ചാൽ ഗുണം മൂന്നുണ്ട്. ഒന്ന് വരും ആദേശമായിട്ട് വരും. സ്ഥാനേ ശത്രുവദാദേശ ഭാലേ പുണ്ഡ്രവദാഗമ ദന്താനാം ഇവലോകസ്യ ഛത്രവത് പ്രത്യാപരേ എന്ന് പഠിച്ചിട്ടുള്ളതാണ് ഗ്രേഡ് ഫസ്റ്റ്. എന്ത് വരുന്നു ഇവിടെ? അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റാകാനൊരു താല്പര്യം വരും. അതുകൊണ്ടാണ് അത് പറയുന്നത്. ആരും ഫിഫ്റ്റ് ആവാൻ ആഗ്രഹിക്കത്തില്ല. എന്ത് വരുന്നു? ഏകഗുണാദേശ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നമുക്ക് സ്ഥാന അന്തരതമയുടെ ആവശ്യം വരുന്ന ഇതാണ്. ഇവിടെ നമുക്ക് ആയി ഗുണമെന്ന് പറയുന്ന മൂന്നുണ്ട്, സ്ഥാനി രണ്ടാണ്. ആ ഇ ഗുണം മൂന്നുണ്ട്, ആ ഏ ഒ. അങ്ങനെ വരുമ്പോൾ പറയുന്നു പരിഭാഷാസൂത്രം. എന്താ പറഞ്ഞത്? അവ്യവസ്ഥായം വ്യവസ്ഥ ആപാദകം സൂത്രം പരിഭാഷാസൂത്രം. അങ്ങനെ പലരും ചിന്തിക്കും ഈ സ്വാമി വരുന്നതുകൊണ്ട് പലതും പറയുന്നത്, ഇതൊക്കെ ഏതൊക്കെ പഠിക്കേണ്ടത്, ഏതൊക്കെ ആവശ്യമില്ല. പലരും ചിന്തിക്കും ഗ്രേഡ് ഫസ്റ്റ്. ഇപ്പൊ സംശയം തീർന്നല്ലോ. ഇപ്പൊ പരിഭാഷാസൂത്രം വന്നിട്ട് എന്ത് പറയുന്നു? ഒരു വ്യവസ്ഥയുണ്ടാകുന്നു. സ്ഥാനെ അന്തരതമ സദൃശതമമായത് ആദേശം ചെയ്യുക. സാദൃശ്യങ്ങൾ വരുന്ന സ്ഥാനം കൊണ്ട്. അപ്പോൾ ആദ്യം സ്ഥാനിയുടെ സ്ഥാനങ്ങൾ നോക്കുക. സ്ഥാനി എന്ന് പറയുന്ന ആയി, അതിന്റെ സ്ഥാനത്ത് നോക്കുക. അകുഹ വിസർജനീയാനം കണ്ഠ യശാനം താലു രണ്ടിന്റെയും നോക്കണം, കാരണം രണ്ടിനുമാണ് ആദേശം വരുന്നത്. ആ ഇടയും ഈടെയും സ്ഥാനം എന്ന് പറയുന്നത് കണ്ട താലുവാണ്. ഇനി ആദേശത്തിൽ മൂന്നെണ്ണമുണ്ട്, ആ ഏ ഓ, അതിൽ ഏ തൈത്തോഹോ കണ്ടതാലു ഒന്നിനേ ഉള്ളൂ. അപ്പൊ ഏ വരും, ആയുടെയും ഈയുടെയും സ്ഥാനത്ത് ഏ വരും. അതിവിടെ എഴുതിയിട്ടുണ്ട്, ഈ സ്ഥാന അന്തരതമ പ്രകാരം ഏ വന്നു, ആ പ്ലസ് ഇ. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ആ പ്ലസ് ഇക്ക് എന്താണ് കണ്ടതാലു, എക്ക് കണ്ടതാലു. അപ്പൊ അത് വന്നു. ഇനി അതുപോലെ തന്നെ ആവും നോക്കുക, നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പ്ലസ് ഉന്നിരിക്കുന്നു, അവിടെ എന്താണ് ആദേശം? മൂന്നെണ്ണം വരുന്നു, ആ ഏവോ. അപ്പൊ വരുന്നു സ്ഥാന അന്തരതമ സദൃശ തമഹ ആദേശ്യ സദൃശതമം. അങ്ങനെ കണ്ടുപിടിക്കും സ്ഥാനിയുടെ സ്ഥാനങ്ങൾ നോക്കുക. ഇവിടെ ആ വന്നിരിക്കുന്നതടുത്ത് അകുഹ വിസർജനീയാനം കണ്ഠ ഉപ്പു ഉപത്മാനിയാനം ഓഷ്ടവും. അപ്പൊ ആവു കണ്ടു ഓഷ്ടം അവിടെ എഴുതിക്കഴിഞ്ഞു, ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യം കൂടെയില്ല. ഓയുടെ സ്ഥാനം എന്തായി? കണ്ടോഷ്ടം. ഉപത്മാനിയാനാം ഓഷ്ടം ബാക്കി ഊക്കും കൂടെ ഓ വരും. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് ഈ നിയമങ്ങളൊന്നും തന്നെ ആലോചിച്ചില്ലെങ്കിലും ഒരു സാദൃശ്യം കാണാൻ എന്താണ്? ഈ എന്നുള്ളതിനോട് ഒരു സാദൃശ്യമുണ്ട് എക്ക്, ഉ എന്നുള്ളതിനോട് ഒരു സാദൃശ്യമുണ്ട് ഓക്ക്. അപ്പൊ ഈ വന്നു കഴിഞ്ഞാൽ എ, ഉ വന്നാൽ ഓ എന്നിങ്ങനെ ഓർത്തു വെച്ചാലും മതി. അത്ര ഓർത്തു വെച്ചാൽ ഈ സന്ധി ചെയ്യാൻ പറ്റും. ഇനിയിവിടെ നോക്ക്, ആ ഈ എന്ന് പറയുന്നിടത്തൊരു സന്ധി വന്നു, സന്ധി വന്നിട്ടായി ഏ ആയി. ആ ഊ എന്ന് പറയുന്നിടത്തൊരു സന്ധി ഒന്ന് ഓ ആയി. അതുകൊണ്ട് ആണ് അക്ഷര സമാമിനകത്തിൽ വരുന്ന എ ഓ ഇതിന് രണ്ടിന് സന്ധ്യക്ഷരങ്ങളെന്ന് പേര് പറയുന്നു. എന്നൊക്കെ പറഞ്ഞതിന് സന്ധ്യക്ഷരങ്ങളെന്ന് പറയുന്നു പറഞ്ഞു. കാരണം ഇതാണ്, വാസ്തവത്തിൽ അത് ഒരു അക്ഷരമല്ല. നമ്മളതിന് ഒരു വർണ്ണമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിക്കൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണ്, എ എന്ന് പറയുന്നതിൽ ആയുടെ ഒരു മാത്രം ഈയുടെ ഒരു മാത്രമേ വന്നിരിക്കുകയാണ്. ഏ ഓ എന്ന് പറയുന്നിടത്ത് ആയുടെ ഒരു മാത്രമേ, ഊവിന്റെ ഒരു മാത്രമേ വന്നു, ഓ ദീർഘം വന്നു. ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഉദാഹരണം ഇതാണ്. ഇത് ഇത്രേ പഠിക്കാവുള്ളൂ. അവർണത്തിൽ നിന്ന് അച്ചു പരമിരിക്കുമ്പോൾ പൂർവ്വപരങ്ങൾക്ക് ഏകമായ ഗുണ ആദേശം വരും. ഇനി ഇവിടെ പറയുന്നതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവിടെ പരത്തിൽ പറഞ്ഞിരിക്കുന്ന അച്ഛനാണ് ഇക്കോ എണച്ചി എക്കിനെണ്ണു വരും അച്ചു പരമിരിക്കുമ്പോഴെന്ന് പറഞ്ഞു. പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പ്ലസ് ആന്നിരിക്കുമ്പോൾ ഈക്ക് യകാരം വരും. പക്ഷേ ഈ പ്ലസ് ഈ എന്നിരുന്നപ്പോഴോ ഇക്കിന്റെ പരത്തിൽ അച്ചിരുന്നിട്ടും അവിടെ അകസവർണ്ണ ദീർഘം വന്നു. ഇകവണച്ചിക്ക് പറ്റിയില്ല, എന്തുകൊണ്ട് വരാൻ പ്രവർത്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോ അകസവർണ്ണ ദീർഘ എന്ന് പറയുന്നത് ഇകവണച്ച് ബാധിച്ചു എന്ന് നമ്മൾ പഠിച്ചു, അതിന്റെ ന്യായങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ആയുടെ പരത്തിൽ അവർണത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഗുണം വരുമെന്ന് പറഞ്ഞു. പറഞ്ഞ നിയമം അനുസരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, ആയുടെ പരത്തിൽ ആയിരിക്കുന്നു എന്ന് നോക്കിയിട്ടെ ഗുണം വരുമോ? ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അവർണത്തിൽ നിന്ന് അച്ചു പരത്തിരുന്നാൽ ഗുണം വരും. ഈ നിയമം അനുസരിച്ച് ആയുടെ പരത്തിൽ അച്ചിൽപ്പെട്ട ആയിരുന്നു കഴിഞ്ഞാൽ ഗുണം വരണം, പക്ഷെ വരത്തില്ല. എന്തുവരും? അകദസവണ ദീർഘ. ആദ്യം നിന്ന് മനസ്സിലാക്കണം, ആയുടെ പരത്തിൽ ആ വന്നു കഴിഞ്ഞാൽ ആ ഗുണ എന്ന് പറയുന്ന സൂത്രത്തെ അകദസവർണ്ണയെ ബാധിക്കും. അപ്പോ അഥവാ സുവർണ ദീർഘ എന്ന് പറയുന്നത് യുഗോ എണച്ചയും ബാധിക്കും, ആത്മുണയും ബാധിക്കും, രണ്ട് സ്ഥലങ്ങളിലാണെന്നേ ഉള്ളൂ. അപ്പൊ നോക്കുക പാണിനിയുടെ എന്തുമാത്രം ചിന്തിച്ചാണ് ഓരോ സൂത്രങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്ഗുണ എന്ന് പറയുന്ന സൂത്രത്തെ പാണിനി നിർമ്മിക്കുമ്പോൾ തന്നെ ഇതിനേതേതെല്ലാം സൂത്രങ്ങൾ ബാധിക്കുന്നു, ഇത് ഇത്രയല്ല ഒരുപാടുണ്ട്. ആ ബാധിക്കുന്ന സൂത്രങ്ങളെല്ലാം തന്റെ മനസ്സിൽ കാണണം. എന്നാലേ ഈ തരത്തിലുള്ള രൂപങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അഗതസ്വർണ്ണ എന്ന് പറയുന്ന സൂത്രം ഉണ്ടാകുമ്പോൾ മനസ്സിൽ കാണണം, ഇത് ഏതേതെല്ലാം സൂത്രങ്ങളൊക്കെ വിധിച്ച സ്ഥലങ്ങളിൽ കയറി പ്രവർത്തിക്കും, അതിക്രമിച്ചു കയറും, ഇത് വേണിച്ച് പ്രവർത്തിക്കേണ്ടടുത്ത് അഗതസ്വർണ്ണ ദീർഘചെന്ന് പ്രവർത്തിക്കും, ആദ്ഗുണ പ്രവർത്തിക്കേണ്ടടുത്ത് അഗതസ്വർണ്ണ ദീർഘ പോയി പ്രവർത്തിക്കും. ഇങ്ങനെ ഇത് ഇത്രയും മനസ്സിൽ കണ്ടുകൊണ്ടേ ചെയ്യാൻ പറ്റും സൂത്രം. അതുകൊണ്ടാണ് പറയുന്നത് മഹതി സൂക്ഷ്മീക്ഷിക വർത്തതേ ആചാര്യസ്യ. വ്യാഖ്യാതാവ് ഇത് കണ്ടിട്ട് അമ്പരന്ന് പോയി, എന്നിട്ട് പറയാണ് എത്ര സൂക്ഷ്മമായ ബുദ്ധിയാണ് ആചാര്യൻ. ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ തന്നെ നമുക്ക് ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ ഇത്രയും സ്വന്തം മനസ്സിൽ കണ്ടുകൊണ്ട് സൂത്രങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഏതിനെ ബാധിക്കും, വളരെ ബാധിച്ചാൽ പോലെ ഈ രൂപങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇവിടെ അവർണത്തിൽ നിന്ന് അച്ചു പരമരിക്കയെ ഗുണം വരുമെന്ന് പറഞ്ഞാലും അവർണമായ അകാരത്തിൽ നിന്ന് അച്ചായ അകാരം വരവിരുന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അഗതസവർണ ദീർഘ അവിടെ വരും, ആദ്ഗുണയെ തള്ളിമാറ്റും, ഇതെന്റെ സ്ഥാനമാണ്. എന്തുകൊണ്ട് അവിടെ പറയും നിരവകാശ വിധിരപവാത, ഇവിടെ ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതം വ്യർത്ഥമായി പോകും. എന്തുകൊണ്ട്? ഇതിന് പ്രവർത്തിക്കാൻ വേറെ സ്ഥലമുണ്ടല്ലോ. അഗ്നിയോട് പറയും നിനക്ക് ആ പ്ലസ് ഈ ഇരിക്കുന്നിടത്ത് നിനക്ക് പ്രവർത്തിക്കാം, ആ പ്ലസ് ആയിരിക്കുന്നിടത്ത് എനിക്ക് പ്രവർത്തിച്ചേ പറ്റൂ. അതുകൊണ്ടിത് അവിടെ പിന്നെ തർക്കമില്ല, രണ്ടുപേരും വരും, പരസ്പരം സംസാരിക്കുന്നു, ഷെയർ ചെയ്യുന്നു, പിരിയുന്നു, അടിയും വഴക്കമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയാണ് പണി ചെയ്തിരിക്കുന്നത്. നിരവകാശോ വിധിരപവാദ, ദുർബലന് അവകാശം കൊടുക്കും പാണിനി. ബലമുള്ളവനെ അങ്ങ് വിട്ടയ്ക്കും, ബലം കുറഞ്ഞവനെ സംരക്ഷിക്കും. ആ പ്ലസ് ആയിരിക്കുന്നിടത്ത് അഗതസ്വർണ ദീർഘ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ അംശത്തിൽ ഒരംശത്തിൽ വിധിവർത്തമായി പോകും. അത് അവിടെ പ്രവർത്തിച്ചോളാം പ്രശ്നം. അതുകൊണ്ട് ആ ഗുണ എന്ന് പറയുന്നിടത്ത് അവർണത്തിൽ നിന്ന് അച്ചു പരമരിക്കുമ്പോൾ ആ നിരുന്നാലും അവിടെ ഇതിന് പ്രവർത്തിക്കാത്തില്ല, ഓർത്തുകൊണ്ട് അവിടെ അഗതസവർണ ദീർഘ പ്രവർത്തിക്കും. അപ്പോൾ ഈ ഉത്സർഗ അവവാദ ന്യായം നമ്മൾ ഓർത്തില്ലെങ്കിലും ഇത്രയും ഓർക്കണം. എന്താണോ ആഡംബരത്തിലായിരുന്നു കഴിഞ്ഞാൽ അവിടെ ദീർഘം തന്നെയാണ് വരുന്നത്. ആഡംബരത്തിൽ ഈ എന്ന് കഴിഞ്ഞാൽ അതേസമയം ഗുണമാണ് വരുന്നത്, എയാണ് വരുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പൂർവത്തിൽ ആ സ്ഥാനിയായി വരുന്ന രണ്ട് സൂത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് അഗതസ്വർണ ദീർഘ, അവിടെയും പൂർവത്തിൽ ആ സ്ഥാനിയായി വരും, അതോർത്തോണം. ഇവിടെ ആത്മുണ എന്ന് പറയുന്നിടത്ത് പൂർവത്തിൽ ആ മാത്രമേ സ്ഥാനിയായിട്ട് വരും, വേറൊന്നും വരത്തില്ല. മറ്റടുത്ത് അങ്ങനെയല്ല. അക്കഹ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈ ഇത്രയും വരാം. അതുകൊണ്ടാണ് അഗതസ്വർണ ദീർഘ നിരവകാശമായി പോകുന്നത്. ആയുടെ അംശത്തിൽ പ്രത്യേകം അത് വിധിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ അത് പ്രവർത്തിച്ചേ പറ്റും. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ അവർണമെന്ന് പറഞ്ഞതുകൊണ്ട് പൂർവത്തിലത് ഇവിടെ എന്താണ് സ്ഥാനിയാണ്. കാരണം ഇവിടെ ആദേശം പൂർവത്തിനും പരത്തിനും വരികയാണ്. അതുകൊണ്ട് അണുത് സവർണ സ്ഥിരാപ്രവർത്തിയാ പ്രവർത്തിക്കാം, പൂർവത്തിലും പ്രവർത്തിക്കാം, പരത്തിലും പ്രവർത്തിക്കാം. അതുകൊണ്ട് ആ പ്ലസ് ഈ നിരുന്നാലും വരും, ആ പ്ലസ് ഈ നിരുന്നാലും വരും, ഇനി ഹ്രസ്വ ആ പ്ലസ് ഈ എന്നിരുന്നാലും വരും. ഇനി ദീർഘ ആ പ്ലസ് ഹ്രസ്വ ഈ എന്നിരുന്നാലും വരും. എങ്ങനെ ഇരുന്നാലും വരും. പൂർവ്വത്തിലും പരത്തിലും ഹ്രസ്വോ ദീർഘമായിരിക്കുമെന്ന് നിയമമല്ല, കാരണം അതാണ് ദിത്തപണ്ഡസ്യ അപ്രത്യ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ വരും? ഇവിടെ തന്നെ നോക്കുക, ആ പ്ലസ് ഇ എന്നുള്ളതിന് പകരം ആ പ്ലസ് ഇ ആ പ്ലസ് ഇ സമം ഇത് എന്ന് പറയും. അങ്ങനെ തന്നെ വരും. കാരണം എന്തുകൊണ്ട്? അവർണം എന്നാ പറഞ്ഞിരിക്കുന്നത്, പരത്തിൽ അച്ഛനാ പറഞ്ഞിരിക്കുന്നു, സവർണങ്ങളെ ഗ്രഹിക്കാം. പിന്നെ ഇതങ്ങനെ മറിഞ്ഞും തിരിഞ്ഞു വരുന്നാലും എ എന്നെ വരും. അതുപോലെ തന്നെ ആ പ്ലസ് ഉ അങ്ങനെ ഇരുന്നാലും ഓ തന്നെ വരും. പിന്നെ അതെങ്ങനെ മറിഞ്ഞും തിരിഞ്ഞു വരുന്നാലും അവിടെ എന്തുകൊണ്ട് അണുത് സവർണസ്യ അപ്രത്യേകം പറയുന്നു? സ്ഥാനിക്ക് പരനിമിത്തത്തിന് എല്ലാം സവർണത്തെ ഗ്രഹിക്കാം, ആദേശങ്ങളിൽ മാത്രം പാടില്ല. ആദേശങ്ങളിൽ എടുക്കരുത്. ആദേശത്തിൽ എന്ന് പറയുമ്പോൾ ഏതേ ഒരാവും ആ എക്ക് ഉദാഹരണം കിട്ടി, ആക്ക് ഇതുവരെ ഉദാഹരണം കിട്ടിയില്ല, അതിന് വരും. നമ്മളിപ്പോ രണ്ട് ഉദാഹരണമാണ് പഠിച്ചത്. ഇനി ഇതിന്റെ ഇവിടെയുള്ള അല്ലാത്ത ഉദാഹരണം, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് സമാസത്തിന്റെ ഉദാഹരണമാണ്, അല്ലാത്ത ഉദാഹരണം നമുക്ക് സങ്കല്പത്തിൽ പറഞ്ഞ് ചെയ്തു നോക്കാം. പ്ലസ് ഇതി ഇവിടെ നോക്കുക, പൂർവത്തിൽ ഏവയിലെ ഏവ് കോമ ആ സാധാരണ വരുന്നതാണ് നമ്മൾ. പരത്തിൽ ഈ കോമ തി അവിടെ എന്ത് വരുന്നു? തീ ഇവിടെ നോക്കുക, അപ്പുറത്തിൽ അവർണത്തിൽ അകാരമിരിക്കുന്നു, പരത്തിൽ അച്ചിലയിരിക്കുന്നു. ആത് ഗുണ അവർണാത് അച്ചുവരെ പൂർവരെയോരേ ഗുണാദേശ്യ ഗുണത്തെ വിധിച്ചു. ഗുണം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കുന്നു. അത് പറയുന്നു അതേം ഗുണ അത്തും ഏങ്ങുമാണ് ഗുണം. ആ ഏവോ മൂന്നാണ് ഗുണം, മൂന്നെണ്ണം വരണം. അവിടെ വരുന്നു സ്ഥാനെ അന്തരതമഹ സ്ഥാനസാമ്യമുള്ള വരണം. സ്ഥാനം നോക്കുന്നു, സ്ഥാനിയുടെ സ്ഥാനം ആദ്യം നോക്കണം. അഗുവിസർജനയാന കണ്ഡ ഹൈജുവിസാനം താലു, ഇവിടെ കണ്ടതാലുവാണ് ആദേശത്തിൽ. ഏ തൈത്തോഹോ കണ്ടതാലു ഏ വന്നു. തീ ഇനിയാണ് കൂട്ടിച്ചേർക്കുക, അധിഹീനമാൻ പരേണ സമുചിതയ വ് എന്നുള്ളതിനോടുകൂടി ഏയെ കൂട്ടിച്ചേർക്കുക. ഇനി അടുത്ത് വേറെ നോക്കുക, ആവുവിന് ഏവ പ്ലസ് ഉത്തം. ഇങ്ങനെ വരുന്നിടത്തെല്ലാം നമ്മൾ ഈ ഉദാഹരണങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് വ്യത്യസ്ത പദങ്ങളായിരിക്കും, തമ്മിൽ സമാസം വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടം പോലെ പിരിക്കുകയും ചേർത്തുമെല്ലാം ഉപയോഗിക്കും. എവ പ്രസുക്തം അവിടെയും പിരിക്കുക, ഏവ് ആ ഉക്തം പിരിച്ച് ഇവിടെ പറയുന്നു ആ ഊന്നിരിക്കുന്നു. അവൻ പറയുന്നു ആ ഗുണ അവർണാത് അശുപരെ പൂർവരയോഹോ ഏകോ ഗുണ ആദേശ്യാദി ഏകാദേശം വരുന്നു ആക്കി ഊക്കും കൂടി. അപ്പോൾ അന്വേഷിച്ചു പോയി എന്താണ് ഈ ഗുണമെന്ന് പറയുന്നത്. അതേ ഗുണ അത് ഏങ്ങിച്ച ഗുണസ്യാ ഗുണം കിട്ടി. ആ ഏവോ ഏതുവരും സ്ഥാനെ അന്തരതമോ വരുന്നു. ആദ്യ സ്ഥാനിയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. അകുഹ വിസർജനീയാനം കണ്ഠ ഉപത്മാനീയാനം ഓഷ്ടവും. അപ്പൊ ഇവിടെ കണ്ടോഷ്ടം കിട്ടി. ആദേശത്തിൽ നോക്കുക, ഓ ഔത്തോഹ കണ്ടോഷ്ടം, ആദേശത്തിൽ ഓ ഉണ്ട്, അതിനെവിടെ ചേർക്കുക? ഇപ്പം നമുക്കറിയാം ആ ഊന്നും ആ ഏന്നും പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘത്തെ എല്ലാം എടുക്കാം. അതിനുവേണ്ടി വേണമെങ്കിൽ ഒരു ഉദാഹരണം എഴുതിക്കൊള്ളുക. ഏവോക്തം ഏവോക്തമെന്നായി വേറൊരു ഉദാഹരണം പറഞ്ഞു നോക്കുക. അതായത് ദീർഘം വന്നാലും ചെയ്യാമെന്ന് പറയുന്നു. സീത പ്ലസ് ഇതി ഇവിടെ ഇതാണ് സീത്ത് ആയാണ് പ്ലസ് ഇ കോമ ഇതി. എന്തുവരുന്നു? അവർണത്തിൽ നിന്ന് പരത്തിൽ അച്ച്, അച്ചിലെ ഈ ഇരിക്കുന്നു. ബാക്കിയുള്ള നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിച്ചോളൂ. ഇനി ഈ ദീർഘമാക്കിയും ചെയ്താലും ഇങ്ങനെ തന്നെ വരും. ആ പ്ലസ് ഈ നിരിക്കും വരുന്നു. ആ ഗുണ അവർണത്തിൽ നിന്ന് അച്ചു വരെ വിളിക്കുമ്പോൾ ഗുണ ഏകാദേശമായി വരും. അവർണാദു വരെ പൂർവ് വരെ യോഹോ ഏക ഗുണ ആദേശ അതേം ഗുണ അത്തം ഏങ്ങുമാണ് ഗുണം ആ എ ഓ ആണ് ഗുണം. ഇവിടെ എന്താണ്? പക്ഷെ ഇവിടെ ആണ് ഇരിക്കുന്നത് പറയുന്നു. അണുത് സവർണ സ്ഥിതി അപ്രത്യേക ആ എന്ന് പറയുന്നുണ്ട്. ആ എന്ന് പറഞ്ഞാൽ പതിനെട്ടിനി എടുക്കാം. അതാണ് അവർണമെന്ന് പറഞ്ഞത്. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് വൃത്തിയിലെഴുതിയത് അവർണവും. ആ ഇരുന്നുകൊണ്ടും എടുക്കാം. അവിടെ സ്ഥാനയാന്തരം വരുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ അപ്പോ വിസർജനയാനം കണ്ട ഇച്ചു ദേശാനന്താലും കണ്ടതാലും ആദേശത്തിൽ എന്ത് വരുന്നു? കണ്ടതാലും ഉള്ള ഏ വരുന്നു. സീതേതി സീതേതി എന്ന് വരുന്നു. ഇപ്പോ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഇപ്പൊ സീതേതി എന്ന് എഴുതിക്കഴിഞ്ഞാൽ ആക്കും ഈക്കും കൂടെ വരുന്നു എന്നറിയാം. പക്ഷെ അത് സീത ആണോ അതേ സീതയാണ് എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയില്ല. പദങ്ങളെ കുറിച്ച് നമുക്കറിവുണ്ടായിരുന്നു. സീത എന്ന് പറയുന്നത് ആകാരാന്ത ശബ്ദമാണ് എന്നുള്ള ബോധമുള്ള ഒരാൾക്ക് മാത്രമേ പിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ അബദ്ധം കാണിക്കും, സീത ഇതി എന്ന് പിരിച്ചു വയ്ക്കും. അങ്ങനെ പിരിച്ചു വെച്ചാൽ സീതയും ഇതി തന്നെ വരും, പക്ഷെ തെറ്റായി. അതുകൊണ്ടാണ് പറയുന്നത് ആ സന്ധി ചെയ്യുന്നതിന് പദപരിയ ആവശ്യമാണ്. സീത ഇരി അതിന് വേറെ വഴികളൊന്നുമില്ല. ഭാഷാജ്ഞാനം അതുകൊണ്ടാലേ പറ്റൂ. ഇതുപോലെ ഉദാഹരണങ്ങൾ ചെയ്യാം. ഇനി പുസ്തകത്തിലെ ഉദാഹരണം നോക്കുക. എന്താണ് ഉപ ഇന്ദ്ര ഉപ്പ് ആ ഉപഇന്ദ്ര ഇന്ദ്ര എന്നേ വരാവൂ, വിസർഗം വരരുത്. ഉപ്പ് ആ ഈ കോമ ഇന്ദ്ര പിന്നെ ഇങ്ങനെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം ഒരാൾ എഴുതിയിരിക്കുന്ന തെറ്റ് വേറൊരാൾ എഴുതിയിരിക്കുന്ന ശരി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഞാനിവിടെ ഉപ ആ ഈ ഇന്ദ്ര എന്ന് പിരിച്ചു പറഞ്ഞു എഴുതി. നിങ്ങൾ മലയാളം ബസ് കൊടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ പിരിച്ചിരിക്കുന്നത് ഇന്ദ്രഹ എന്നായിരിക്കും. മറി പാവ സ്വാമിക്ക് തെറ്റിപ്പോയി, നമ്മളും തിരുത്തി കൊടുക്കുക എന്ന് വിചാരിക്കും. അങ്ങനെ എന്നെ പാവസ്വാമി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊന്ന് പഠിച്ചളയാമെന്ന് വിചാരിക്കും പോലെ ഇത് ചെയ്തു കളയരുത് എന്ന് സഹായിക്കാൻ ശ്രമിക്കരുത്. അത് അബദ്ധമാണെന്ന് വിചാരിക്കണം. പലരും എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കഷ്ടമല്ലേ ചെന്നൊന്ന് ഇരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. വിരോധമല്ല, സന്തോഷം. എന്നോടൊരു കാരുണ്യം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ അത് ചെയ്യരുത്. അത് അബദ്ധമാണ്. ആ ഈ ഇന്ദ്ര എന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ എഴുതി അവസാനം ഉപേന്ദ്രന്ന് എഴുതണം. അഗോവിസർജനയാനാ കണ്ഠ ഹിച്ചുകാനന്താല് സ്ഥാന അന്തരമ പറയുന്നു. ആക്കും ഈക്കും കൂടെ എന്താണ് കണ്ഠതാലുള്ള ഏ വർണ്ണം ഉപ ഏ ഇന്ദ്ര അജിഹീനം ഹൽ പരേണ സമീജ്യത ഉപ്പുവേന്ദ്ര ആപ്പ് ആ ഏ ചേർക്കണം ഉപേന്ദ്ര. ശരിയായി. ഇനി അവിടെ വിസർഗം ഇട്ടോളൂ. ഉപേന്ദ്ര പദം പൂർത്തിയായി. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഗംഗാ ഉദകം? ഗംഗ് ആ പ്ലസ് ഉ കാമ ദകം. ലിപികളിൽ കറക്റ്റായി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോമയൊക്കെ ഇട്ടിങ്ങനെ ഓരോ അക്ഷരവും തിരിച്ചെഴുതുന്നത്. പലർക്കും ആ ലിപി എഴുതുമ്പോൾ തെറ്റിപ്പോകും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പ്ലസ് കോമ ഒക്കെ ഇവിടെ കൊണ്ടുവരുന്ന അതിന് വേണ്ടിയിട്ടാണ്. സംസ്കൃതത്തിൽ ഇതൊന്നുമില്ല, പ്ലസും കോമയൊന്നുമില്ല. ഇനി ആരെങ്കിലും പഠിച്ചിട്ട് സംസ്കൃതത്തിൽ പ്ലസ് ഉണ്ടെന്നും പറഞ്ഞ് പറയരുത്. അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ലിപി തെറ്റിക്കരുത്. മൂന്ന് ഗുണം സ്ഥാന അന്തരം വന്നു. ഇവിടെ നോക്കുന്നു അപവിസർജനയാനാം കണ്ഠ ഉപപത്മാനയാനാം ഓഷ്ടു കണ്ഠോഷ്ടം ആണ്. ആദേശത്തിൽ എന്താണ് ഓ തൗതുഹോ കണ്ഠോഷ്ടം ഓ എന്ന് ഗംഗോത്ത മാ ഇവിടെയും ഗംഗ ആവു ദക്കോന്ന് വരാൻ പാടില്ല. ദക്ക എന്നേ വരാവും. ദക്ക അമ്മ വരാൻ പാടില്ല. അമ്മ അവസാനം വരാവും മേലിൽ. അതെയല്ല, അത് അമ്മ എന്ന് പറയുന്നതിന് പിന്നെ സൂത്രങ്ങൾ പ്രവർത്തിക്കണം. ഇനി അത്തരം കാര്യങ്ങൾ ഞാൻ ഓർത്തില്ലെങ്കിലും നിങ്ങൾ സ്വയം കറക്റ്റ് ചെയ്തോന്നു. ഗംഗോത്തക്കം ഗംഗോത്തക്കം അങ്ങനെ വരും. അപ്പോൾ ഇനി ഒരാഴ്ച അവധിയാണ്. നമ്പർ ഫസ്റ്റ്, ഇതുവരെ പഠിപ്പിച്ച സൂത്രങ്ങളും വൃത്തിയെല്ലാം മനഃപ്പാഠം ചെയ്തുകൊള്ളണം. ഓം ശാന്തി ശാന്തി ശാന്തി.